ത്രിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം വാക്യകാരം വരരുചിം ഭാഷ്യകാരം പതഞ്ജലിം പാണിനീം സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയം. മറക്കുക എന്നുള്ള അർത്ഥത്തിൽ ഓർണു ആണ് ഞകാരയുത്തായി പോയി സ്വരുത്തഞ്ഞിതഹ കർത്തൃപ്രായ ക്രിയാപദി ഉഭയപദി പരസ്മീപദി ഓർണു തിപ്പ് ശപ്പ് ലുക്ക് ഓർണു തി ഇവിടെ ഏതാണ് വരേണ്ടത്? ഓർണോദേർ വിഭാഷ വാവൃദ്ധി സ്യാത് ഹലാദോ പിതി സർവധാതുവേ. ഹലാദി പിത്ത് സർവധാതുകത്തിൽ ഊർണ്ണധാതുവിന് വികല്പമായി പ്രതിഫലിക്കുന്നു. വികല്പമാണ് ഓർണു വൃദ്ധവു സത്യം ഓർണൗ തി ഓർണൗതി വൃദ്ധി വികൽപ്പേന വിധീയതി വൃദ്ധിയഭാവേ സർവധാതാർദ്ധാതീത ഗുണേ അവാദേശേ ന ഗുണേ ഓർണോ തി ഓർണൗതി ഓർണോതി അനേന സൂത്രേണ വൃദ്ധി ഹലാദോ പിതി സർവധാതികേ ഏവ ഹലാദോ പിതി സർവധാതികേ ഇത്യുക്തത്വാ തിപ്പി സിപി നിപി അന്യത്ര നാസ്തി. ഊർണോ തസ് ശപ്പുലക്ക് ഊർണോ തഹ ഊർണോ ജി ഊർണോ അന്തി ശപ്പുലക്ക് ഉവങ്ങൃതേ ഊർണുവന്തി ഊർണുവന്തി ഊർണു സി ചപ്പുലുക്ക് ഊർണോദേർ വിഭാഷ വികൽപ്പേന വൃദ്ധവു കൃതേ ഊർണൗഷി ശക്തി ഊർണോഷി വൃദ്ധ്യഭാവേ ഊർണോഷി ഊർണുദ ഊർണുദ ഊർണു മീ തേത്രാവി ലുക്കി വികൽപ്പേന വൃദ്ധു ഊർണൗമി വൃദ്ധ്യഭാവേ ഊർണോമി ഊർണു വഹ ഊർണു മഹ രൂപാണി ഭവന്തി ഊർണൗതി ഊർണോതി ഊർണുതഹ ഊർണുവന്തി ഊർണോഷി ഊർണോഷി ഊർണുതഹ ഊർണുത ഊർണൗമി ആത്മനേപദേ പിതി പിത്തും കുത്രാപി നാസ്തി അത വികൽപ്പേന വൃദ്ധി നഭവതി ഏവം ഗുണോപി ഓർണോ തേ ഓർണോ ഊർണുത്തെ ഊർണുവാതെ ഇത്യത്ര ഊവങ്ങികളുടെ ഊർണുവാതെ ഊർണോ ഊർണു ഊർണുവത്തേ ഊർണു ദസേ ഊർണു ഷേ ഊർണുവാധേ ഊർണു ദ്വേ ഊർണു ദ്വേ ഊർണു ഇ ഏത്വേ ഊർണുവേ അത്രാവി ഊങ് ഭവതി ഊർണുവേ ഊർണുവഹേ ഊർണുമഹേ ഏവം ഭവന്തി ഊർണുതേ ഊർണുവാതേ ഊർണുവതേ ഊർണുഷേ അതേ ഊർണുധി ഊർണുവേ ഊർണുവഹേ അത്ര ഉവങ്ങികൃതി ഊർണുവ് ഇതി ഭവതി പുനഃസ്ഥാനേ ഊർണവ് ഇതി ഭവതി എത്ര ഗുണഃ ഭവതി അത്ര അത്ര സർവത്ര ഉവങ്ങേവ അതഃ ഊർണുവതേ ഊർണുവേ ഊർണുവാതേ ഊർണുവാതേ ഇത്യേവ ഭവതി ലടി ഊർണു നല്ല ഊർണ് ധാതു അനേക ചത്വ കാസി അനേകാചിത്വാ ആം ആം പ്രത്യേന ഭവിതവ്യം കിന്തു അത്ര പൂർണോദയർ ആം നേതി വച്യം പൂർണ്ണ ധാതോ ആം ന ഭവതി അതഃ ഊർണു ഇത്യേവ ഭവതി ഊർണു അതഃ കൃം ഭൂ അസ് ഇത്യാദീനാം അനുപ്രയോഗോ ന ഭവതി അതഃ ഊർണു നല്ല ഇത്യത്ര ഓർണു ഇത്യസ്യ അത്ര ദ്വിത്വസ്യ പ്രാപ്തി ഏന സൂത്രേണ ലളിദ്ധാതോർ അനഭ്യാസ തത്ര ഉക്തം അജാതിർ ദ്വിതീയസ്യ അജാതി ധാതോ ദ്വിതീയ ഏകാച്ച ഭാഗസ്യ ദ്വിത്വം ഭവതി അത്രാപി ഓർണു ഇതി അജാതി ധാതു ഭവതി അതഃ അത്ര പ്രഥമ ഏകാച്ച ഭാവസ്യ ദ്വിത്വം ദ്വിതീയ ഏകാച്ച ഭാവസ്യ ദ്വിത്വം ഭവതി പ്രഥമ ഏകാച്ച ഭാഗ അത്ര ഏകാച്ച ഭാഗ അച്ച് സംയുക്ത ഹല ഏകാച്ച ഭാഗ ഊർന്ന് ഇത് ഭവതി ഏകാച്ച ഭാഗ പ്രഥമ ഏകാച്ച ഭാഗ അച്ഛനോട് ചേർന്ന് വരുന്ന ഹരിണികൾ ചേർക്കുമ്പോഴാണ് അത് സ്വരം വരുന്നിടത്ത് ഇത് അതിന്റെ കാര്യമില്ല. സംയോഗം എന്ന് പറയുമ്പോ എന്താണ്? ഏകാച്ചം എന്ന് പറയുമ്പോ എന്താണ്? ഏകഹ അച്ച് യസ്യ ഏത് ഭാഗത്തിലാണോ ഒരച്ചുള്ളത്. അപ്പൊ എന്തുവരും? ഓ ഇത്രയും അവിടെയാണ് എന്തുള്ളത്? ഒരച്ചുള്ളത്. യസ്യ ഭാഗസ്യ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എന്തായിരിക്കും? ഹല്ലായിരിക്കും. അപ്പൊ ഹല്ലില് പ്രഥമ ഏകാച്ചം എന്ന് പറയുമ്പോൾ എന്തായി? ഓ ഇത്രയാണ് അച്ചുള്ള ഭാഗം, ഹല്ല് ചേർന്ന ഭാഗം. ദ്വിതീയ ഏകാച്ചം എന്ന് പറയുമ്പോഴോ അവിടെ പറഞ്ഞു അതാ അജാതെ ദ്വിതീയസ്യ അജാതി ധാതുഹോ ദ്വിതീയ ഏകാച്ച ഭാഗസ്യ ദത്വം പോലെ അതഹ അത്ര ദ്വിത്വം അനേന സൂത്രേണ വിധീയതേ ലളിദ്ധാതോർ നഭ്യാസസ്യേതിനേ ഹിന്ദു അത്ര ഇത്യത്ര രേഫസ്യ ദ്വിത്വം നിഷേധ അനേന സൂത്രേണ ക്രിയതെ നന്ദ്രാഹ സംയോഗാദയഃ അതഃ പരാഹ സംയോഗാദയോ നദരാഹ ദ്വിർന ഭവന്തി നിശബ്ദസ്യ ദ്വിത്വം. അച്ഛന്റെ പരത്തിലുള്ള സംയോഗത്തിന്റെ ആദിയിൽ വരുന്ന ന ദ ര ഈ മൂന്ന് അക്ഷരങ്ങൾക്ക് ദ്വിത്വം വരത്തില്ല. ഇവിടെ ഊരുന്നു ഒരു സംയോഗം. സംയോഗത്തിന്റെ ആദ്യത്തിൽ വരുന്ന എന്താണ്? രേപം. അതിന് ദ്വിത്വം വരത്തില്ല എന്നാണ്. അതുപോലെ തന്നെ ന് വന്നാലും ദ് വന്നാലും വരത്തില്ല, അതിന് ഉദാഹരണം ഇനി വരും. ഇപ്പൊ രേപം സംയോഗത്തിന്റെ ആദിയിൽ വരുന്ന രേപത്തിന് ദ്വിത്വം വരത്തില്ല എന്ന് പറഞ്ഞാൽ ശേഷിച്ച ഭാഗത്തിന് ദ്വിത്വം വരും. അതിമാത്ര ഊർണു എത്തിയത്ര നു ഇത്യസ്യ ദ്വിത്വം ബോധി. ഊർണു ഇത്യത്ര ധാതു നകാര ശ്രൂയത്തെ രേഭ പരത്വേന നകാരസ്യ ശ്രവണം ബോധി. എന്തോ രേഭം വിനാ തത്ര കേവല നകാരമേവ ബോധി. കസ്മാൻ പൂർമുക്തം റാഡ് ഷവർഗ തവർഗച രേഭ ഷകാര ഉത്തരവർത്തി തവർഗ തവർഗച ഭവതി. അത്ര രേഭാതുപരി ടവർഗ വർത്തത നകാര സ നകാര തവർഗ ഭവതി. രാഷവർഗ തവർഗ അതത്ര നു ഇത്യസ്യ ദ്വിത്വം ഭവതി. രേഭ നിവർത്തോ നിമിത്താവായി നൈമിത്തികസ്യ ത്യപായത്തിനേന വിനാ രേഭം അത്ര നു ഏവ വർത്തതേ. രേഭ സഹിതേതു നു ഇതി ഭവതി. നകാരജോ അനുസ്വാര പഞ്ചമോ ചലി ധാദശോ നകാരജോ അനുസ്വാര പഞ്ചമോ ചലി ധാദശു സകാരജ ചകാരശ്ച സകാരശ്ചേ ഷട്ടവർഗ അത്ര നകാരസ്യ നകാരജന്യത്വാത് നിമിത്ത അപായേ കേവല നകാര ഏവ അവശിഷ്യത്തെ. അത നു ഇത്യസ്യ ഇവാത്ര ദ്വിത്വം ഭവതി. ഓർ നു നു ഇത്യസ്യ ദ്വിത്യേ നു നു നു നല്ലെത്തിയത്ര അച്ചോഞ്ഞണതി വൃദ്ധു ആവാദേശ്യ ഓർ പൂർവ നകാരസ്യ നകാര ഊർണു നാവ ഊർണു നു നല്ല നു ഇത്യസ്യ ഉകാരസ്യ വൃദ്ധൗ ഔകാരേ കൃതേ ആവാദേശേ നാവ ഊർണു നാവ ഊർണു നാവ എന്നി ഭവതി. അതാ സർവത്ര ഊർണു ഇത്യത്ര നു ഇത്തി ഭാഗസൈവ ദ്വിത്വം ഭവതി. ഊർണു ഇതി നു ഇത്യസ്യ ദ്വിത്യേ കൃതേ പൂർവനകാരസ്യ നത്വേ പുനഃ ഊർണു ഇതി ഭവതി. അനന്തരസ്ഥിതസ്യ നകാരസ്യ വൃദ്ധ നു ഇത്യസ്യ ഉകാരസ്യ വൃദ്ധ ഊർണു നാവ ഇതി ഭവതി. ഊർണു ഇത്യത്ര നു ഇതി കഥം ഭവതി? ദ്വിത്യേ കൃതേ പൂർവ നകാരസ്യ രേഹോത്തരത്വാത് നകാര ആദേശ്യ കൃതേ ഊർണു ഇതി ഭവതി. ദ്വിതീയ നകാരസ്യ അന്യത് കാര്യം ഭവതി. ഊർണു നാവ അതുസ് ഇത്യത്രാവി ൂ നു നു ഇത്യസ്യ ദ്വിത്യേ നു നു ഓറുന്നു ഇത്യത്ര പ്രഥമ നകാരസ്യ നത്വം ദ്വിതീയ നകാര ഉത്തരവർത്തി ഉകാരസ്യ ഓർണു നു ഇത്യത്ര ഉവങ് കൃതേ ഓർണു നുവതുഹു ഉവങ് ശ്രദ്ധിക്കണം, ഊരന്ന് ദിത്വം വരാതിരിക്കും. നൂന് ദിത്വം വന്നിട്ട് നൂന്നു, ഊര് ആദ്യത്തെ നൂനോട് ഊര് ചേർക്കണം. അപ്പൊ ഊർന്നു രേപത്തിന്റെ പരത്തിൽ നകാരം വന്നതുകൊണ്ട് ഊർന്നു. പിന്നെന്താ ശേഷിക്കുന്നത്? നൂ. അതിന് ബാക്കി കാര്യം വരും. അപ്പൊ ഊർന്നു ആദ്യം ശ്രദ്ധിക്കും. നൂന് വൃത്തി വരാം, ഗുണം വരാം, ഉവങ്ങ് വരാം, എന്താണോ വരേണ്ടത് അതൊക്കെ വരാം. ആദ്യം വൃത്തി വന്നു, രണ്ടാമത് ഉവങ്ങ് വന്നു, ഇനി എന്താ വരാൻ പോകുന്നതെന്ന് അടുത്ത് നോക്കണം. അടുത്തെന്ത് വരുന്നു? ഓ നോന്നു, ഓർ നോന്നു. ആദ്യത്തെ നഗാരത്തിന് ഓർന്നു നോ പരത്തിൽ ധല്ലിരിക്കുന്നു. സേട്ടോ എന്തുകൊണ്ട്? അനേക വിട്ട് നിഷേധിക്കുന്ന സൂത്രം ഏതാണ്? ഏകാച്ഛ അനുദാത്ത. ഇവിടെ അനേകാച്ച് ആയതുകൊണ്ട് ഇട്ട് വരും. ഇട്ട് വരുമ്പോ വരുന്നു അടുത്ത് വിഭാഷോർണോഹോ ഇടാതിപ്രത്യോ വാ ഇട്ടാദിയായ പ്രത്യയങ്ങളെല്ലാം വികല്പമായി ഇത്താവും. അപ്പോ ഗുണം വരത്തില്ല. അപ്പോ ഓർണു ഓർണു ഈ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഉവങ് വന്നാൽ എന്തുവരും? ഓർണു നുവ് ഈ ഓർണു നുവിധ. ഉവങ് വരുമ്പോ ഇത് വികല്പമായിട്ടാണ് ഞിത്വം വിരിക്കുന്നത്. ഞിത്വഭാവേ കിംഭവതി പിത്വാദ് ഗുണയാവാദേശേ ഊർണു നവിത. മറ്റത് നുവിധ, ഇത് നവിധ. ഗുണമവാദേശം വരുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കുന്നു. അപ്പൊ വൃദ്ധി വരുന്നു, ഉവങ്ങ് വരുന്നു, ഗുണം വരുന്നു, എല്ലാം വരും ഇവിടെ ഞിത്വഭാവേ. ഊർണു സർവത്ര ഊർണു ഇത് ഭവതി. അനന്തരം അതുസ് അത്ര കിം ഭവതി ഉവങ്ങ് വരും. ഇവിടെ ഇട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്തോരും? ഊർണു നുവധു. അടുത്ത ഊർണു എന്ത് വരുന്നു? ഊർണു ആ ഇത് സ്ഥിതേ കിം ഭവതി ഉവങ്ങ് കഥമ്പതി ഊർണു നുവ. ഊർണു നുവ നലി ഊർണു നു നൽ കിംഭവതി അച്ചോഞ്ഞണതി വൃദ്ധ ഊർണു ആവാദേശ ഊർണു നാവ നല തുമോ വാ വികൽപ്പേന വികൽപ്പേന അണുത്വേ കിംഭവതി ഗുണം സർവധാതാർദാദിവയോ ഗുണേ ഓർണു നവ ഓർണു നാവ ഓർണു നവ ഓർണു വമ അത്ര ഈട്ടിക്കരുതേ ഓർണു ഈവ അത്രയും ഭവതി നിത്യോ കരുതേ നിത്വഭാവേ ഗുണം ഋത്വഭാവേ കിം ഭവതി? ഋത്വഭാവേ അസംയോഗാതിലിട്ട് കിത്ത്, ഋത്വേ ഗുണാഭാവ, ഋത്വഭാവേ ബി ഗുണാഭാവ, തസ്മാത് അസംയോഗാൽ ലിട്ട് അതഹ അത്ര ഏകരൂപമേവ ഭവതി, അത് രൂപദ്വയം ഉവങ്ങേവ ഭവതി, അത് ഗുണ അവാദേശ അതഹ ഓർണു ഓർണു ഇവ ഉവങ്ങേ ഓർണു ഓർണു ഓർണു നു ഇ അത്ര ഉവങ്ങേ ആ ഓർണു നു വിവ ഓർണു നു വിവ ഓർണു നു ഇട്ട് വ ഓർണു നു ഇത്ര ഉവങ്ങേ ഓർണു നുവ് എട്ട് വ ഓർണു നു വി വ എവം ഓർണു നു വി മ ഒരു ഏകരൂപമേവ ഭവതി. ആത്മനേപദേ സർവത്ര ഓങ്ങിക്കൃതേ ഓർണു നു എ ഓർണു നുവേ ഓർണു നു എ സൂത്രസ്യ പ്രവൃത്തി ഭവതി വിഭാഷവർണോ വികല്പേന കിത് ഭവതി നിത്വഭാവേ കിം ഭവതി കഥം അസംയോഗാലടുക്കി നിത്വഭാവേ പി അത്ര ഓങ്ങേവ ഭവതി ഗുണ ന ഭവതി ദഹ ഓർണു നു ഈ ഓർണു നു വി ഷേ ഓർണു നുവാദേ ഭാഷോർണോ ഇത്യേ ഗുണാഭാവേ ഓർണു നു വി ദ്വേ വിഭാഷേട്ടി ഓർണു നു വി ദ്വേ ഓർണു നു വി ദ്വേ ഓർണു നു വി ദ്വേ നിത്വഭാവേ കിം ഭവതി അസംയോഗാത് ഉവങ്ങിക്കൃതെ ഓർണു നുവേ ഓർണു നു വഹേ മഹേ ഇത്യത്രാവി ഋട്ടികൃതെ ഓർണു ഓർണു ഓർണു നു ഇട്ടു വഹേ കിം ഭവതി ഓർണു നുവി വഹേ ഓർണു നുവി വഹേ നു ഉവങ്ങേ എട്ട് ഓർണു നുവി വഹേ ഓർണു നുവി മഹേ അപ്പൊ എങ്ങനെ പരസ്യയോഗത്തിന്റെ രൂപങ്ങള് അത് പറഞ്ഞില്ല. പരസ്യയോഗം ഓർണു നവതുവ ഓർണു ഓർണു നുവതുഹു ഉവങ് ഓർണു നുവഹു ഓർണു ഓർണു നവിധ വികൽപ്പേന ഗിത്വ ഗുണാഭാവേ ഊർണു നുവിധ ഗിത്വ അഭാവേ കിം ഭവതി ഗിത്വ അഭാവേ കിം ഭവതി പിത്വാ ഗുണ അത ഊർണു നവിധ അത്ര പിത്വാ ഗുണ ഊർണു നുവധു ഊർണു നുവ ഊർണു നിത്യേ ഊർണു നാവ നിത്വഭാവേ ഊർണു നവ ഊർണു നുവിവ ഊർണു നുവിമ ആത്മനിവതേ ഊർണു ഊർണു നുവേ ഊർണു നുവാതെ ഊർണു നുവിരേ ഊർണു അടുത്തുകൊണ്ട് വരുന്നു ഊർണു ലുട്ട് താസ് എട്ട് വരുമല്ലോ ഊർണു ഇട്ട് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു ഊർണു ഇട്ട് എന്നിരിക്കുന്നിടത്ത് വിഭാഷോർണോഹോ ഇടാതിപ്രത്യമെല്ലാം വികല്പമായി ഞിത്തു വന്നു കഴിഞ്ഞാൽ ഗുണം വരത്തില്ല. അപ്പോൾ എന്താ പറയുക ഊർണോ ഇ ഊർണോവി ഊർണവിത ഊർണവിതാരോ ഊർണവിതാര ഊർണവിതാസി ഊർണവിതാസ്ഥ ഊർണവിതാസ്ഥ ഊർണവിതാസ്മി ഊർണവിതാസ്മ ഊർണവിതാസ്ഥ അഭാവേ കിം ഭവതി ഊർണുത സർവദാതു ആർദാതയോ ഊർണവാദേശിയ ഊർണവിത ഉവങ്ങീകൃതേ ഊർണുവിത ഉണ്ണേ അവാദേശേ ഊർണവിത ഊർണവിത ഊർണവിതാരോ ഊർണവിതാര ഊർണവിതാസി ഊർണവിതാസ് ഊർണവിതാസ് ഊർണവിതാസി ഊർണവിതാസ് ഊർണവിതാസ് ആത്മനേപദേപി ഏവമേവ ഇട്ടികൃതേ വിഭാഷൂർണോഹോ ഇതിങ്ങിത്വേ ഉവങ്ങികൃതേ ഊർണവിത ഊർണവിതാരോ ഇട്ടേത്വാഭാവേ ഗുണേ അപാദേശേ ഊർണവിത ഊർണവിതാരോ ഊർണവിതാര ഊർണവിതാസേ ഊർണവിതാഭേ ഊർണവിതാഹേ ുട്ടി ചത്വാരി രൂപാണി ഭവന്തി രൂപചതുഷ്ടയം പരസ്മ്യതേ രൂപദ്വയം ആത്മനേപദേവി നിത്യേന ഗുണസ്യ വികല്പിതത്വ ഗുണാഭാവേ ഊവങ്ങീകൃതേ രൂപമേകം അന്യത ഇടാതിപ്രത്യവാദേർ വികൽപ്പേന ഗിത്വേ വിഭാഷൂർണോ ഇത്തനേന വികൽപ്പേന ഗിത്വേ ഓങ്ങികളേ ഓർണുവിഷ്യ ഓർണുവിഷ്യതി ഇത്രേ ഗുണേ അപാദേശേ ഊർണവിഷ്യതി ആത്മനേപദേവമേ ഇടി കൃതേ നിത്യേ ഓങ്ങി കൃതേ ഓർണുവിഷ്യ തേ ഉണ്ണവിഷ്യാ തേ ഊർണവിഷ്യേതേ ഉന്നവിഷ്യന്തേ ഊർണവിഷ്യസേ ഉന്നവിഷ്യേതേ ഉന്നവിഷ്യന്തേ ഊർണവിഷ്യേ ഊർണവിഷ്യേ ഊർണവിഷ്യാ മഹേ നിത്വാഭാവേ ഗുണയാവാദേശേ ഊർണ വിഷ്യേ ഊർണവേ ഷേതേ ഉന്നവിഷ്യേതേ ഉന്നവിഷ്യന്തേ ലോടി ഓർണോ തിപ്പ് ശപ്പ് ലുക്ക് തു ഏരു ഓർണോ തു ഇതിസ്ഥിതേ കിംഭവതി ഓർണോതേർ വിഭാഷ ഇതി ഹലി പിതി സർവധാതുകത്വ വൃദ്ധ കൃതേ ഊർണൌ തു വൃദ്ധ്യഭാവേ ഊർണോതു ഗുണേ ഊർണോതു ഊർണോ ഊർണോ താതങ് ഊർണു താതിത്യത്ര നിച്ച പിന്ന പിച്ച നിന്നുക്തത്വാദ് അത്ര ഫലാദിത്വേ അപി സർവധാതുകത്വേ അപി വൃദ്ധ്യഭാവഃ അതഃ ഊർണോ താത് ഊർണോ അനന്തരം താം സപ്പുലക്ക് ഊർണോ ഊർണോ താം ഊർണോ ജി ജോന്തി ഊർണോ ഊവങ്ങികൃതേ ഊർണു വന്തി ഊർണു വന്തു ഇത്യത്ര ഏരു ഊർണു വന്തു ഇതി ഭവതി അത്ര ഇതശ്ചൈതി കാരലോപഹ ന ഭവതി കസ്മാ ലുക്ക് ഊർണു ഹി അത്രാപി വൃദ്ധിർന്ന ഭവതി തസ്മാൽ പിന്ന പിച്ച നിന്ന ഇത്യുക്തത്വ ഊർണു ഹി അത്ര ഗുണമപി ന ഭവതി കസ്മാൽ നിത്വാത് ഊർണു താത് ഊർണു തം ഊർണു ത ഊർണു നീ ആനി ഇത്യത്ര കിം ഭവതി സർവധാതാർദേവഗുണി അപാദേശേ ഊർണവാ നീ ഊർണവാണി ഇത്യത്ര നത്വേ ഊർണവാണി പരത്വേന വർത്തതെ ഇത്യസ്യ അട്സു അനന്തർഭാവാത് നത്വം ന ഭവതി അതഃ ഊർണ വാണി ഊർണവാവ ഊർണവാമ അത്ര ആടുത്തമസിപ്പിച്ച വ്യക്തി ആടിക്കൃതേ ഗുണേ അവാദേശേ ഊർണവാ വ ഊർണവാ രൂപാണി ഭവന്തി ഊർണോതു ഊർണുതാത് ഊർണുവന്തു ഊർണുഹി ഊർണുഹി സ്ഥാനെ സൂത്രം ആത്മനിവേദന അത ഇതി ഭവതി ഊർണു അത ഇത്യത്ര ഓങ്ങികൃതേ ഊർണു വത ഇത്യത്ര ഏത്വേ ആമേദ ആമികൃതേ ഊർണുവതാം ഊർണു ആതാം ഇതിന ബോധി ഊർണുവതാം ഊർണുവ് അതാം ഊർണു സേ സ്വ ഊർണു ശ്വ ഊർണു ആധാം ഉവങ്ങികൃതേ ഊർണുവാധാം ഊർണുധ്വം ഇത്യത്ര ഊർണുധ്വം ഊർണു ഇ എ ഐ ആട്ട് ഐ ഊർണു ഐ ഇത്യത്ര ഗുണം പിത്വാദ് ഗുണേകൃതേ അവാദേശികേ ഊർണു ഐ ഗുണേ ഊർണു ഐ അവാദേശേ ഊർണമൈ പിത്വാ സർവത്ര ഗുണേ അവാദേശേ ഊർണവ് ആവ ഊർണവ് ആമ ഊർണവാവ ഊർണവ തത്ര ഏത ഐ ഏകാരേകൃതെ ഊർണ ഊർണ ആത്മനിവരെ ഊർണ ഊർണ ഊർണ ഗുണ അവാദേശേ ഊർണവ വഹൈ ഊർണവ മഹൈ ഏതായി ഇതാരേ ഊർണവ വഹൈ ഏവം ആത്മനിവദസ്യ രൂപാണി ഭവന്തി ഊർണുതാം ഊർണുവതാം ഊർണുവതാം ഊർണുഷ്വ ഊർണുവാധാം ഊർണുധ്വം ഊർണവൈ ഊർണവാവഹൈ ഊർണവാമഹൈ കഴിഞ്ഞു അല്ലെങ്കിൽ ഊർണു ചപ്പ് തിപ്പ് ആടു നുങ്ങടുദാത ആട് ആടശ വൃദ്ധൗ സർവത്ര ആടശ്യത എന്ന വൃദ്ധി ബോധി അതാ ഔർണു ഔർണു തൈത ശികാരലോവേ ഔർണ് ഔർണു അത്ര ഗുണോദർവിഭാഷ ഇത്തിനേന ഭവിതവ്യം കിന്തു അത്ര ഭവതി ഗുണോ അപൃക്തേ ഊർണോദേർ ഗുണോ അപൃക്തേ ഹലാദോ പിതി സർവധാതു ഹലാതി പിതി സർവധാതുകേ സർവത്ര ഊർണു ധാതോ ഗുണോ ഭവതി വൃദ്ധ്യപവാതഃ അതഃ അനേന സൂത്രേണ ഗുണേ കൃതേ വൃദ്ധി ന ഭവതി ഊർണോദേർ വിഭാഷ ഇത്യനേന വൃദ്ധി ന ഭവതി തദപി ഫലാദി പിതി സർവധാതുകി വിധീയത്തെ അനേന സൂത്രേണ ഉക്തം അപൃക്തേ ഹലാദ് പിതി സർവധാതുകി അതഃ അത്ര അപൃക്തം ഭവതി ലട്ടഹ ത് ഏവം സ് ദ്വയമപി അപൃക്തം ഭവതി ഇക്കാരലോപേ കൃതേ അപൃക്തത്വാ അപൃക്തേ ഹലാദി പിതി സർവധാതുകേ പരേ ഊർണു ഇത്യസ്യ ഉകാരസ്യ ഗുണേ ഔർണു അന്യത്യത്ര ഓന്നിങ്ങൃതേ ഔർണു വൻ ഔർണു സി ഇത്യത്രാപി ഇതസ്യ ലോവേ സകാലസ്യ അപൃക്തത്വാ കിം ഭവതി വൃദ്ധ്യപവാദേന വിഭാഷ ഊർണുഹു ഇത്യനേന വൃദ്ധ്യപവാദേന ഗുണോ അപൃക്തേ ഇത്യനേന ഗുണേ കൃതേ ഔർണോ സി ഇത്യത്ര രുത്യവിസർഗേ ഔർണോഹോ ഔർണു തം ഔർണു ത ഔർണു അം ഇത്ര കിം ഭവതി കിം ഭവതി കേന സൂത്രേണ സർവധാതു ആർദ്ധാതു ഗുണ അത്ര വിഭാഷോർണോ ഇത്തിനേന ഗുണോന ഭൂതി അത്ര അപൃക്തത്വ ഉവങ്ങ വിന ഭവതി കസ്മാത് പിത്വാത് പരത്വേന സർവധാർദ്ധാദിയോ ഇത്തനേന ഗുണേ കൃതേ ഓകാരേ അവാദേശേ കൃതേ ഔർണവം ഔർണുവമ സ്ഥലദ്വേപി ഔർണു ഔർണു ഏറുപാണി പോന്തി ഔർണോത് ഔർണുതാം ഔർണുവൻ ഔർണോഹോ ഔർണുതം ഔർണിത ഔർണവം ഇവിടെ ശ്രദ്ധിക്കണം. എല്ലായിടത്തും ആദിയിൽ അവന്ന് വരും, പക്ഷെ രണ്ടാമത് വരുന്ന നൂവിന ഉകാരത്തിന് ഗുണവും വരും, ഉവങ്ങും വരും. അപൃക്തത്തിൽ എന്ത് വരുന്നു? ഗുണം വരുന്നു. അല്ലാതെ അജാതി ഞിത്തുകൾ വരുന്നിടത്ത് ഉവങ്ങ് വരുന്നു. ഇവിടുത്തെ പ്രത്യേകത ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു? അവർണു അവർണു അവർണ ത അവർണുത അവർണു വാതാം ഓങ്കേറുതെ അവർണു വാതാം അവർണു കിംഭവതി ആത്മനിപദേശാനത അവർണു അത ഓങ്കേറുതെ അവർണു വത അവർണു അവർണു ദാഹ അവർണു ആധാ ഓങ്കേറുതെ അവർണു വാധാം അവർണു ധ്വം അവർണു ഈ കിംഭവതി അവർണുബി അവർണു ബഹി അവർണു മഹി എവം ഭവന്തി രൂപാണി അവർണുത അവർണു വാധാം അവർണു വത അവർണു ധാഹ അവർണു വാധാം അവർണു ധ്വം അവർണു ഹി അവർണു വഹി അവർണു മഹി മിഥിലിംഗി ഓർണു യാസത്ത് ഓർണു യാത്ത് ഓർണു യാദിത്യത്ര കിം ഭവതി എത്ര യാസ് പരസ്യവിദേശു ദാത്തോ ഞിച്ച ഇത് ഞിത്വാ കിം ഭവതി ഗുണനിഷേധിവാസ്മാിന്നിച്ചിന്നിത്വമേവ അതർണു യാ ഊർണു യാത്താം ഊർണു യുഹു ഊർണു യാഹ ഊർണു യാത്തം ഊർണു യാത് ഊർണു യാം ഊർണു യാവ ഊർണു യാം ആത്മനേവതെ ഊർണു യാസ് തീയുട്ട് ത ഊർണു ഈത്ത അത്ര ഞിത്വം വർത്തത കേന സർവധാതോ ഇതിങ്ങിത്വാത് ഊർണു ഈത ഊങ്ങികൃതേ ഊർണുവീത ഊർണുവീയാതാം ഊർണുവീരൻ ഊർണുവീത സർവത്ര ഊർവങ് ഊർണുവീയാതാം ഊർണുവീധ്വം ഊർണുവീയ ഊർണുവീമഹി ഊർണുവീ മഹി ഊർണു സിയുട്ടഹൈ ഊർണു വി വഹി ഊർണു വി ആശുലങ്ങി പരസ്യമതേ ഊർണു യാ സകലവി ഊർണു യാത്ര കിം ഭവതി അഗർ സർവദാദിയോർ ദീർഘ സർവദാദു ദീർഘ ഊർണു യാദ് ഊർണു യാദ് ഊർണു ൂർണുയാസു ഊർണുയാഹ ഊർണുയാസ്തം ഊർണുയാസ്തം ആത്മനവതേ ഊർണു സിയുട്ട് സുട്ടു താർദ്ധാതുവത്വാദിട്ടി കൃതേ ഊർണു ഈ സിയുട്ട് സുട്ടു താ ഇത്യത്ര യക്കാരലോപേ ഊർണു ഈ അത്ര കിം ഭവതി കിം ഭവതി വിഭാഷൂർണോ ഇടാതി പ്രത്യയോ വാ നിത്യ സ്യാത് നിത്യേ ഊർണു ഈ സിയുട്ട് ഓങ്ങുകൃതേ ഊർണു നു വി ഷീ സുട്ടുത ശീഷുത ഊർണു വി ശീഷ്ഠ ഓർണു നു പരേ സിയുട്ട് സിയുട്ട് ഹൈറ്റ് ഓർണു ഇട്ട് സിയുട്ട് ഓർണു ഇട്ട് തിയത്ര ഊങ്ങിക്കൃതേ ഊർണു വി സിയുട്ട കാരസിലോവേ ഊർണു വിഷി സുട്ടുത ഷത്വേ ഊർണു വിശീഷുത്തേ ഊർണു വിശിഷ്ട ഊർണു വിഷീയസ്താം ഊർണു വിഷീരൻ ഊർണു വിശിഷ്ട ഊർണു വിഷീയസ്താം വിഭാഷേട്ട ഊർണു വിഷീർധ്വം ഊർണു വിഷീധ്വം ഊർണു വി ഇനപ്രൈ അത്ര എണ്ണ കിം ഭവതി മകാരം തദപര ഇട്ട് ബോധി ഊർണു വിഷീധ്വം ഊർണു വിഷീധ്വം ഊർണു വിഷീയ ഊർണു വിഷീ മഹി ഊർണു വിഷീ മഹി ഇത് ബോധി അത്ര വിഭാഷൂർണോ ഇതി വികൽപ്പേന ഞിത്വ ഞിത്വ അഭാവേ കിം ഭവതി ഞിത്വ അഭാവേ സർവധാതാർദ്ദേവത്യനേന ഗുണേ കൃതേ ഊർണു ഇത്യത്ര ഗുണേ അവാദി ഊർണാവി സിയുട്ട് സിട്ടുത്താ പൂർവദേവ ഊർണവിശിഷ്ട ഊർണവിഷീയാസ്താം ഊർണവിഷീരൻ ഊർണവിശിഷ്ട ഊർണവിഷീയാസ്താം ഊർണവിഷീധും ഊർണവിഷീയ ഊർണവിഷീയ ഊർണവിഷീമഹി ഊർണവിഷീമഹി രൂപദ്വയം ഭവതി ലുങ്ങി ഊർണു പരസ്യമതി ഊർണു ഊർണു സിച്ച് തീ ഇത് സ്വീകാരലോപ സീത്യസ്യ കിട്ടിക്കൃത ഊർണു ഈ സിടകീട്ടി അപർത്ത സകാരസ്യ ലോപ ആ ഊർണു ആടജാതി ആടസവൃദ്ധം ആവൂർണു ഈത് അത്ര കിം ഭവതി വിഭാഷ ഊർണോ ഇടാതി പ്രത്യോ വികൽപ്പേന ഇതി പ്രാപ്തേ ഭവതി ഊർണോദേർ വിഭാഷാനന്തര സൂത്രം ഇടാതു സിജിവാ വൃതി പരസ്മ്യോദേ പരേ ഇടാതോ സിജി വാ വൃദ്ധി പരസ്യത്തെ വൃദ്ധിയെ ഭവതി ഔർണു ഇത്യത്ര വൃദ്ധ ഔ ആദേശീകൃതേ ഔർണു ഔ ഇട്ട് ഈട്ട് ഔർണു ആവാദേശിക ഔർണാവി ഭവതി സിച്ച ഇട്ടീകൃതേ തു ഇത്യസ്യ ഈട്ട് കൃതേ ഇട ഈട്ടി സകാര ലോപേ സവർണദീർഘേ ഈ ഇതി ഭവതി ഔർണു ഇത്യസ്യ ഉകാരസ്യ വൃദ്ധൌ ആവാദേശേ ഔർണാവ് ഈത് ഔർണാവീത് ഔർണാവിഷ്ഠാം ഔർണാവിഷുഹു ഔർണാവിഹി ഔർണാവിഷ്ഠം ഔർണാവിഷ്ഠ ഔർണാവിഷം ഔർണാവിഷു വൃത്തി വികൽപ്പേന ഭവതി വൃത്തി അഭാവേ ആവർണു ഈത് ഇത്യത്ര കിം ഭവതി വിഭാഷ ഊർണോ ഇടാതിപ്പുറത്തെയോ വാ ഞിത്ത് സ്യാത് ഞിത്തി ഗുണാഭാവേ ഉപകൃതേ ഔർണു ഇട്ട് സിച്ച് ഈട്ട് തി ഇടയിട്ട് സിച്ച് ലോപേ ദീർഘേ ഔർണു ഈത് ഇത് സ്വീകാര ലോപേ ഔർണു ഈത് അത്ര വിഭാഷോർണോ ഇതി വികൽപ്പേന ഞിത്വേ ഉപകൃതേ വിഭാഷോർണോ ഇതി സൂത്രസ്യ പ്രവൃത്തി അഭാവേ കിം ഭവതി ഗുണേ കൃതേ ഔർണു ഈത് ഇത്യത്ര ഗുണേ അപാദിശി ഔർണവീത് ഔർണവിഷ്ഠാം ഔർണവിഷു ഔർണവൈഹി ഔർണവിഷ്ടം ഔർണവിഷ്ട ഔർണവിഷം ഔർണവിശ്വ പ്രഥമം വൃദ്ധോകൃതേ ഔർണാവീത് ഇതി ഭവതി വൃദ്ധിയഭാവേ വിഭാഷോർണോ ഇതി നിത്യകീർത്തേ ഔർണവീത് ഇതി ഭവതി നിത്വഭാവേ സർവധാതു അർദ്ധയോ ഗുണോകൃതേ ഔർണവീ അതാ ഔർണാവീത് ഔർണുവീത് ഔർണവീതി രൂപത്രയം പരസ്യമതി ആത്മനിപതേ ഔർണ സ് ത അത്രയും ഭവതി ഔർണ ഇട്ട് സിച്ച് ത ഔർണു ഈ സാത്ത ഇത്യത്ര കിം ഭവതി ഊർണ്ണയത്വര വിഭാഷ ഇതി ഭവതി വാ ന പരസ്മിപദേ ഇത്യുക്തത്വാ ന ഭവതി പുനഃ കിം ഭവതി വിഭാഷ ഊർണോ ഇടാദി പ്രത്യയോ അത്ര പരസ്മിഭൂതം വാ ആത്മനിഭൂതം വാ ഇത്യാദി ന ഉക്തം അത അനേന വികൽപ്പേൻ ഞിത്വേ ഔർണോ ഇത്യത്ര ഭാവേ ഗുണേ അപാദിശേ ഔർണവിഷ്ഠ ഔർണവിഷാദാം ഔർണവിഷദ ഔർണവിഷ്ഠ ഔർണവിഷാദാം ഔർണവിദ്വം ഔർണവിദ്വം ഔർണവിഷി ഔർണവിശ്വഹി ഇത് രൂപദ്വയം ഏവം ലുട്ടി കതി രൂപാണി ഭവന്തി രൂപപഞ്ചകം ഭവത് പരസ്യമേ രൂപ ത്രയം ആത്മനിപതേ രൂപം ഇനി എന്തു വരുന്നു ലുങ്ങി ഔർണു ഈസ്യ ഇട്ടിക്കൃത്തെ വിഭാഷോർണു ഇതി വികൽപ്പേന നിത്യേ ഗുണാഭവേ ഔർണവിഷ്യത ഔർണവിഷേതാം അണുവിഷ്യന്ത അണുവിഷ്യ ആത്മനിവതം ഔർണവിഷ്യത് അണുവിഷ്യതാം ഔർണവിഷ്യൻ അണുവിഷ്യ അണുവിഷ്യതാം ഔർണവിഷ്യത അണുവിഷ്യ ഔർണവിഷ്യാവണവിഷ്യ ഉവങ്ങഭാവേ ഗുണേ അവാദേശേ ഔർണവിഷ്യത് അവർണവിഷ്യതാം അവർണവിഷ്യൻ അവർണവിഷ്യ അവർണവിഷ്യത അവർണവിഷ്യത അവർണവിഷ്യ അവർണവിഷ്യാവ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഊർണോദയർ വിഭാഷ എന്ന് പറയുന്ന രണ്ട് സൂത്രങ്ങളുണ്ട്. രണ്ട് സൂത്രം. ഒന്ന് വരുന്നത് ഏഴാം അധ്യായത്തിലെ മൂന്നാം ഭാഗത്തിൽ, മറ്റൊന്ന് വരുന്നത് ഏഴാം രണ്ടാം ഭാഗത്ത്. അങ്ങനെ വരുന്നതിന് കാരണം അനുവർത്തികൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ സൂത്രം എന്താ പറയുന്നത്? വികല്പമായിട്ട് ഹലാദി പിത്തുകളിൽ, ഹലാദി സാർവധാതുകമായ പിത്തുകളിൽ വൃദ്ധിയെ വിധിക്കുന്നു വികല്പമായിട്ട്. ഹലാദി പിത്ത് സാർവധാതുകൾ, അതിൻ്റെ അപവാദമായിട്ട് വരുന്നതാണ് ഏത്? ഗുണോപ്രത്യ. അതിന് അപവാദമായിട്ട് വരുന്നത് ഗുണോപ്രത്യ. ഹലാധിപ്യത്തി സർവധാതുണം വരും വൃദ്ധിക്ക് അപവാദമായിട്ട്. പക്ഷെ അവിടെ അവൃക്തം എന്നുള്ള ചേർത്തുകൊണ്ടാണ് അപവാദമായി വരുന്നത്. അതുകൊണ്ട് അത് ലങ്ങിലേ വരുന്നുള്ളൂ, വേറെ എല്ലായിടത്തും എന്തുവരും? പൂർണ്ണോദയ വിഭാഷ വരാം. അപ്പോഴാണ് രണ്ടാമതൊരു പൂർണ്ണോദയ വിഭാഷ വരുന്നത്. അതെന്ത് പറയുന്നു? ഇടാതി സിച്ചിയാണെങ്കിൽ വികല്പമായിട്ട് വൃദ്ധി വിധിച്ചു, അതും പരസ്യവാദത്തിൽ. അപ്പോൾ അതിൻ്റെ അപവാദമായിട്ട് എന്ത് വരും? ലുങ്ങിന് വരുമ്പോൾ ഇത് പ്രവർത്തിച്ചിട്ട് എന്ത് വരും? ഒരു വൃദ്ധി വരും വികല്പമായിട്ട്. ഈ വൃദ്ധി വരാതിരിക്കുമ്പോൾ എന്തൊരു ഗുണം വരുന്നു? അപ്പോൾ ഇവിടെ വിധിക്കുന്ന കാര്യം എന്താണ്? ഇടാതി സിചി വാവൃദ്ധി പരസ്യവതേ പരേ എന്നാണ്. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നു. ഒരിടത്ത് എന്ത് വരുന്നു? പൂർണ്ണോദയ വിഭാഷ ഹലാദി പിത്തി സാർവധാതുകത്തിന് വൃത്തി വിധിക്കുന്നു. ഇവിടെ ഇടാതി സിച്ചി വികല്പമായി വൃത്തി വിധിക്കുന്നു പരസ്യം. അതുകൊണ്ടാണ് ലുങ്ങിന് ഇത്ര അഞ്ച് രൂപങ്ങൾ വന്നു. ഇപ്പൊ ഇവിടെ ഒരു സംശയം വരും, ഇത്രയും രൂപങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് തെറ്റുകൂടാതെ എങ്ങനെ പ്രയോഗിക്കും എന്നുള്ള ഒരു സംശയം വരും. അതിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും വിചാരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇത് ഒരിടത്തും പ്രയോഗിക്കാറേയില്ല? ഈ ധാതുവിന്റെ രൂപങ്ങൾ ഒരിടത്തും വേദത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ ആകെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഈ വ്യാകരണങ്ങളുടെ പ്രയോഗങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, പ്രക്രിയ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാവ്യം എഴുതിയിട്ടുള്ളതാണ് ഭട്ടികാവ്യം. അതിൽ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് അപൂർവമായി എവിടെയെങ്കിലും ഉപയോഗിച്ചെങ്കിലും ഉള്ളൂ, അല്ല പ്രയോഗത്തിലുള്ളതല്ല. പക്ഷെ ഇതിൽ നിന്നുണ്ടാകുന്ന രൂപങ്ങളൊക്കെയുണ്ട്, പൂർണ്ണായു തുടങ്ങിയ രൂപങ്ങളൊക്കെയുണ്ട്. തിങ്ങന്ത രൂപങ്ങൾ വളരെ വിരളമാണ്. അതുകൊണ്ട് ഇത്രയും രൂപങ്ങൾ വന്നുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ പ്രക്രിയ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇതിവിടെ ഇങ്ങനെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും കൊണ്ട് അദാദികൾ പൂർണ്ണമായി. അടുത്തു വരുന്ന ഏതാണ്? ജുഹോത്യാദിയാണ് അടുത്തു വരുന്നത്. ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.